അടുത്ത് വരുന്നത്യാദിത്യപത്യുത്തരപദാണ്യ അത് കൂടിപ്പോയി, അത്രയില്ല. ദിത്യദിത്യാദിത്യപത്യുത്തരപദാണ്യ ദീതി അദീതി ആദിത്യ പതി ഉത്തരപദ ദിത്യാദിഭ്യ പത്യുത്തരപദാസ പ്രാഗ് ദിവ്യദീഷു അർത്ഥേഷു നേസ്യാത്. മണോപവാദ ദിതേരപത്യം ദൈത്യ അതിഥേരാദിത്യസ്യ വാ. നേരത്തെ പറഞ്ഞു പ്രാഗ് ദിവ്യത്തോ അൺ തേന ദിവ്യതി ഖനതി ജയതി ജിതം എന്ന സൂത്രം വരെ ധാരാളം അർത്ഥങ്ങൾ പറയുന്നുണ്ട്. തത്യാവത്യം ദസ്യ വികാര തേന സംസ്കൃതം, ഇങ്ങനെ കുറേ അധികം അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഈ അർത്ഥങ്ങളിലാണ് പ്രാഗ്ദിവ്യത്തോ അണ്ണെന്നുള്ള സൂത്രക്കാരൻ അണ്ണു വരുന്നത്, ഒരു സാമാന്യ സൂത്രം. പ്രാഗ്ദിവ്യത്തോ അണ്ണെന്നുള്ളിടത്ത് അണ്ണു പ്രത്യേകത്തെ വിധിച്ചതേ ഉള്ളൂ. ഏതർത്ഥത്തിൽ വരും അടുത്തു വരുന്ന തസ്യാപത്യം തുടങ്ങിയ അർത്ഥത്വം നിർദ്ദേശിക്കുന്നതുകൊണ്ട് അർത്ഥങ്ങളിൽ വരും. പിന്നെ ഏത് ശബ്ദത്തിൽ നിന്നോ വരും അതിന് പറഞ്ഞു. ആദ്യം പറഞ്ഞു സമർത്ഥാന പ്രഥമാത്വാ തസ്യാപത്യം തുടങ്ങിയ സൂത്രങ്ങളിൽ പ്രഥമ ആദ്യം ഏതിനാണോ നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉപലക്ഷിതമായിരിക്കുന്ന ശബ്ദങ്ങൾ ദക്ഷസ്യ അപത്യം ഉപഗോരപത്യം ദശരഥസ്യ അപത്യം എന്നിങ്ങനെ ശബ്ദങ്ങളിൽ നിന്ന് വരും പ്രതി. തിരിച്ചും പറയാം, അങ്ങനെ ദക്ഷസ്യ അപത്യം എന്ന് വിഗ്രഹിക്കുന്നു. ദക്ഷസ്യ എന്ന് പറയുന്ന ഷഷ്ടി എന്താണ്? ആ ഷഷ്ടിയന്തത്തെ അനുകരിച്ചാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? തസ്യ എന്ന് പറഞ്ഞിരിക്കുന്നു, അതാണ് തസ്യ. പത്ത് ദക്ഷസ്യ അപത്യം തുടങ്ങിയ വിഗ്രഹവാക്യങ്ങളിൽ കാണുന്ന ആ ഷഷ്ടിയന്തത്തെ ാണ് തസ്യ അപത്യം എന്ന് പറയുന്നിടത്ത് തസ്യ ശബ്ദം കൊണ്ട് പറഞ്ഞിരിക്കുന്നു. രണ്ടു തരത്തിലും പറയാം, തസ്യയിൽ നിന്ന് അങ്ങോട്ടും പോകാം, അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം. ചുരുക്കത്തിൽ അപത്യ അർത്ഥത്തിൽ പ്രത്യേകം വരുന്നത് ഷഷ്ടിയന്തങ്ങളിൽ നിന്നായിരിക്കും. അതവിടെ നിന്ന് മനസ്സിലാവും. എന്നാൽ തേന ദിവ്യതി ഖനതി ജയതി ജിതം വരെയുള്ള ഈ അർത്ഥങ്ങളിൽ അണ്ണു മാത്രമല്ല മറ്റ് പ്രത്യയങ്ങളും വരാം. അണ്ണൊരു സാമാന്യമായ പ്രത്യയമാണ്. മറ്റ് പ്രത്യയവും വരാം. അങ്ങനെ മറ്റൊരു പ്രത്യയത്തെ വിധിക്കുന്ന സൂത്രമാണ് ദിത്യദിത്യാദിത്യപത്യുത്തരപദാന്യ ദിതി അദിതി ആദിത്യ പതി ഉത്തരപദം യേഷാം ശബ്ദമാണ്. ഏത് ശബ്ദങ്ങൾക്കാണോ പതി ഉത്തരപദമായിരിക്കുന്നത് അങ്ങനെയുള്ള ശബ്ദങ്ങളിൽ നിന്നും എന്ത് വരുന്നു? അന്യപ്രത്യം. ന്യാ വന്നുകഴിഞ്ഞാൽ നമുക്കറിയാം ശേഷിക്കുന്ന എന്തായിരിക്കും? എന്ന് പറഞ്ഞിരിക്കുന്നത് ദിത്യാദിഭ്യ, ദിത്യാദി എന്ന് പറയുന്നുണ്ട് ദിതി അദിതി ആദിത്യ. പത്യുത്തരപദ, പത്യുത്തരപദമായിട്ടുള്ള ശബ്ദങ്ങൾ. ഇവിടെ ഉദാഹരണം കൊടുക്കുന്നു പ്രജാപതി. പ്രാഗ്ദീവ്യത്തിയേഷു അർത്ഥേഷു, അപ്പൊ ഇതേതർത്ഥത്തിൽ വരും എന്നാണ് പറഞ്ഞത്? ഇതെല്ലാം സാമാന്യ പ്രത്യയങ്ങളാണ്, ഏതർത്ഥത്തിലും വരാം, പല അർത്ഥങ്ങളിൽ വരാം. പല അർത്ഥങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യയം വിരിച്ചിരിക്കുകയാണ്. പല അർത്ഥങ്ങളിൽ വരാമെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അർത്ഥത്തിലും വരുമോ? ഇല്ല. അതുകൊണ്ടാണ് തദ്ധിതം എന്നുള്ളതിന് തേഭ്യോ ഹിതം എന്ന് പറയുന്നത്. പ്രയോഗത്തിന് ഹിതമായ രീതിയിൽ പ്രയോഗിക്കുന്നു. ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് പ്രകൃതിയുണ്ട്, കുറേയധികം പ്രത്യയങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാം ചേർത്ത് കളയാമെന്ന് വിചാരിക്കാൻ പാടില്ല. പ്രയോഗഹിതമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശിഷ്ടപ്രയോഗം അനുസരിച്ച് ആ പ്രകൃതിയിൽ നിന്നും ആ പ്രത്യയങ്ങൾ ആ അർത്ഥത്തിൽ ശ്രദ്ധിക്കുന്നു. അതാണ് തദ്ധിതത്തെ വ്യാഖ്യാനിച്ച് പറയുന്നത്. അതാണ് പ്രയോഗത്തിന്റെ ഹിതത്വം എന്ന് പറയുന്നത്. അണോപവാത പറയും. പ്രാഗ്ദിവ്യത അണ് വന്നു, അണിന്റെ അപവാദമാണ് ഞാന്ന് പറയുന്നു. അപ്പോ സാമാന്യമായി അണ് വിധിച്ചു, പക്ഷെ ഇത്രയും ശബ്ദങ്ങളിൽ നിന്ന് ന്യായം വിധിച്ചു. അപ്പോ അണിന്റെ അപവാദമായിട്ട് ഞാൻ വരും. അർത്ഥങ്ങൾ അത് തന്നെ. അത് പറഞ്ഞു പ്രാഗ്ദിവ്യതീയേഷു അർത്ഥേഷും. അത് ആദ്യം വരുന്നതാണ് ദിതി. ദിതേരപത്യം, ദിതി ശബ്ദത്തിൽ നിന്ന് തത്യാപത്യം എന്നുള്ള അർത്ഥത്തിൽ പ്രാഗ്ദിവീതോ അണ്ണു വരേണ്ടാണ്. പക്ഷേ ദിത്യദിത്യാദിത്യപത്യുത്തരപദാണ്യാന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അപവാദമായിട്ട് എന്ത് വന്നു? ന്യാ വന്നു. ന്യായ ശേഷിക്കുന്ന എന്താണ്? എന്തുവരുന്നു? ദിതി യാ വരുന്നു. അലൗകികുരു എങ്ങനെ വരും? നസിക, ബാക്കി പ്രക്രിയയെല്ലാം പഴയതുപോലെ. സുപ്പുലഭിക്കുന്നു, ദിതി യാന്തിരിക്കുന്നു, തദ്ദേശമാദേഹെ ആദിവൃത്തി ദൈ തി യ ഭസഞ്ഞ യസ്യേതിച്ച ഈ ലോപിച്ചു ദൈത് യ ദൈത്യ പുനഃപ്രാതിസഞ്ജ സ്വദത്വത്തെ ദൈത്യം എന്ന് പറയുന്ന ആരാണ്? ദിതി പുത്രന്മാരാണ്. അതിതേരപത്യം ആദിതി തസ്യാപത്യം എന്നുള്ള അർത്ഥത്തിൽ ദിത്യദിത്യാദിത്യപത്യുത്തരപദാതിഥി ആ ദി തി യസ്യേതിച്ച അകാരം ലോപിച്ചപ്പോ എന്തായി? ഇകാരം ലോപിച്ചപ്പോ എന്തായി? ആ ദി ആദിത്യ പ്രാദിവസ്യ സ്വദുത്പത്തി ആദിത്യ. അതുപോലെ എങ്ങനെ എങ്ങനെയാണോ ശിഷ്ടപ്രയോഗം അതനുസരിച്ച് പറഞ്ഞത്. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, ഉണ്ടെങ്കിൽ എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ് തദ്ധിതം എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം, ശിഷ്ടപ്രയോഗം അനുസരിച്ച് ആയിരിക്കണം എന്ന് പറഞ്ഞതാണ്. ആദിത്യസ്യ അപത്യം എന്ന് വരുന്നു. ഇവിടെ എന്ത് വരുന്നു? ആദിത്യ ശബ്ദത്തിൽ നിന്ന് നേപ്രത്യം വരുന്നു. ആദിത്യ മസ് യ സുപ്പുലോപിച്ചു ആദിത്യ യ ആദിത്യ യ തദ്ദേശോ അഞ്ചാം ആദിപ്രകാരാദിവൃദ്ധി വന്നാലും കുഴപ്പമില്ല, വന്നില്ലെങ്കിലും പ്രശ്നമില്ല. പർജന്യവത് രക്ഷണ പ്രവൃത്തി ആദിത്യ യ യസ്യേതി ചാകാരം ലഭിച്ചപ്പോൾ എന്തായി? ആദി യ ആദിത്യ രണ്ട് യകാരം പ്രാദേശിക സ്വാദുത്പത്തി ആദിത്യ. അപ്പൊ ആദിത്യ ശബ്ദത്തിൽ രണ്ട് യകാരമുണ്ട്, പക്ഷെ നമ്മൾ ഇന്ന് എഴുതുന്ന ആദിത്യ ശബ്ദത്തിൽ അതെന്തെന്നാണോ അടുത്ത് പറയുന്നത്. ആദിത്യേ ആദിത്യ ശിവ അപത്യാദി അർത്ഥം. ഹലോ യമാം യമി ലോപ ഹലപരസ്യ യമോ ലോപസ്യ വാ യമി. ഹല്ലിന്റെ പരത്തിൽ യമ്മിരിക്കുകയും അതിൻ്റെ പരത്തിൽ യമ്മിരിക്കുകയും ചെയ്താൽ പൂർവത്തിലെ യമ്മിന് ലോപം വരും. യം എന്ന് പറയുന്ന പ്രത്യാഹാരം ഹയ്യാ വരട്ടിലെ യാ തുടങ്ങി ഞാൻ മാങ്ങണം നം വരെ യഥാസംഖ്യം ഇരിക്കണം. അതായത് യായുടെ പരത്തിൽ യാ, വായുടെ പരത്തിൽ വാ, അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കാരം ലോപിക്കും. ഇവിടെ ആദിത്യ രണ്ട് യകാരം തകാരമാണ് ഹല്ല്, അതിൻ്റെ പരത്തിൽ എമ്മിരിക്കുന്നു, അതിൻ്റെ പരത്തിൽ വീണ്ടും എമ്മിരിക്കുന്നു. ആദ്യത്തെ എമ്മ് ലോപിച്ചു, വികല്പമായതുകൊണ്ട് ഒരു യകാരമുള്ള രൂപം അല്ലെങ്കിൽ രണ്ട് യകാരമുള്ള രൂപം. ഇതാണ് ഹലപരസ്യമോലോപസ്യദ്വായമി ഇതിയലോപ ആദിത്യ വാ യലോപം. ഇവിടെ ഒരു രൂപയെ കൊടുത്തുള്ളൂ, രണ്ട് രൂപം വേണ്ടതാണ്. പിന്നെ ഇതിൽ കൂടുതൽ രൂപം സിദ്ധാന്തമെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ആവശ്യമില്ല, ഇവിടെ ഇപ്പം ഇത്രയുടെ ആവശ്യമുള്ളൂ. ആദിത്യരപത്യം ആദിത്യത്തെ അവശ്യം രണ്ടും എന്താണ്? ആദിത്യം തന്നെ. എന്തുകൊണ്ട്? അതാണ് തദ്ധിതം എന്ന് നേരത്തെ പറഞ്ഞു. പ്രജാപതേരപത്യം പ്രജാപതേർ അപത്യം ഇത് എന്തിനുദാഹരണം? പത്യുത്തരപദത്തിന് ഉദാഹരണം. ദിത്യദിത്യാദിത്യ പത്യുത്തരപദ പ്രജാപതി പതിയുത്തരപദമാണ്. ഇവിടെ എന്തോന്നു ഞാൻ വന്നു പ്രജാപതി മസ് യ ആദിവൃദ്ധി വന്നു പ്രജാപതി മസ് സുപ്പു ലോപിച്ചു പ്രജാപതി യസേജ വികാരം പോയി പ്രജാപത്യ പ്രാദ്യസഞ്ജ സ്വാതുത്പത്തി പ്രജാപത്യ ഇവിടെ ഒരു സംശയം വരാം. കാരണം ഇവിടെ വിശേഷിച്ച് പറഞ്ഞിരിക്കുന്നു പത്യുത്തരപദാണ്യ അല്ലേ. പ്രാഗ്ദിവ്യതയോ അണ്ണെന്ന് പറയുന്നത് എന്താണ്? സാമാന്യ സൂത്രം. ഈ സൂത്രത്തിൽ പറയുന്നു പത്യുത്തരപദാ ഞ. അങ്ങനെയാണെങ്കിൽ ഗണപതിയിൽ ദാണപത്യ എന്നല്ലേ പറയേണ്ടത്? എന്തുകൊണ്ട് ഇത് വിശേഷ സൂത്രമാണ്? പത്യുത്തരപദമായി കഴിഞ്ഞാൽ എന്ത് വരണം? ഞാൻ വരണം. അശ്വപതി ഉണ്ട്, അശ്വപതി ഗണത്തിൽ ഗണപതി ഉണ്ട്. പക്ഷേ ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? പത്യുത്തരപദമാണെങ്കിൽ എന്ത് വരണം എന്ന് പറഞ്ഞു? ഞാ എന്ന് പറഞ്ഞല്ലേ. എന്നുവെച്ചാൽ അശ്വപത്യാദിഭ്യപ്രകാരം ഗണപതി ശബ്ദത്തിന് അണ്ണം വരാം. ദിത്യദിത്യാദിത്യപദം പ്രകാരം ന്യായം വരാം. എന്ത് ചെയ്യും? വ്യാകരണ സൂത്രം എന്ത് ചെയ്യുമെന്നുള്ള പുരുഷേതേ പരമേതാ അഭിനാഥല്ലേ പറയണ്ട. അതായത് അശ്വപത്യാദിഭ്യ ഗണത്തിൽ നമുക്ക് അറിയാം അവിടെ പത്യുത്തരപദ ശബ്ദങ്ങളേ ഉള്ളൂ, വേറെ ഒരു ശബ്ദമില്ല. എല്ലാ ശബ്ദങ്ങളിലും പതി ഉത്തരപദമുണ്ട്. ഈ സൂത്രമാണെങ്കിൽ പത്യുത്തരപദത്തിൽ നിന്നും വരും, ഞാൻ അല്ലാത്തതിന്നും വരും, ദ്വിതീയ തൃതീയ ആദിത്യ ശബ്ദങ്ങളിൽ നിന്നും വരും. ഗണപതി ശബ്ദത്തിൽ രണ്ടും പ്രാപ്തമാകുന്നു. അവിടെ അശ്വപത്യാദി ഗണത്തിൽ പഠിച്ചിരിക്കുന്നുണ്ട്, അവിടെ അണ്ണ് വിധിച്ചു. ആദിത്യാദി പത്യുത്തരവും എന്ന് പറഞ്ഞുകൊണ്ട് ന്യായം വന്നു, രണ്ടും പ്രാപ്തമാണ്. പറയുന്നു പ്രഷേദേ പൂർവം കാര്യം. ഇപ്പം എന്ത് വരുന്നു? തുല്യബലം വന്നുകൊണ്ട് പൂർവത്തിന് ചെയ്യുക. ഇപ്പം ഗണപതിയിൽ അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ശബ്ദങ്ങളിലും പത്യുത്തരവതമാണെങ്കിലും അതുകൊണ്ടാണ് അശ്വപത്യാദിഭ്യസ്ഥ എന്ന് പറഞ്ഞൊരു പ്രത്യേക സൂത്രം ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഈ പത്യുത്തരത്വത്തിന് വേണ്ടി ഞാൻ വിധിച്ചത് കൊണ്ടാണ് ആ സൂത്രം. ഇല്ലെങ്കിൽ എന്തുവരും? ആ ഗാണപദം എന്നുള്ള ഒരു രൂപ ശ്രദ്ധിക്കുന്നതിന് അശ്വപത്യാദിഭ്യയുടെ ആവശ്യമുണ്ടോ? എന്തുകൊണ്ട്? ഗാണപദം എന്ന് പറയുന്ന ഒരു രൂപം ശ്രദ്ധിക്കുന്നതിന് ഇതിന്റെ ആവശ്യമില്ല. അശ്വപത്യാദി എന്തുകൊണ്ട്? പ്രാഗ്ദിവേദം അണ്ണപ്രകാരം വരാം, അങ്ങനെ ഒരു സൂത്രത്തിന്റെ ആവശ്യമേ ഇല്ല. അങ്ങനെ ഒരു സൂത്രം വിധിച്ചത് പത്യുത്തരപദത്തിൽ ഞാൻ വിധിക്കുമ്പോൾ പ്രാഗ്ദിവേദിയാണ് എന്റെ അപവാദമാകുന്നത്. ഈ സൂത്രം ഇല്ലെങ്കിൽ, അശ്വപത്യാദിപേശ ഇല്ലെങ്കിൽ പ്രാഗ്ദിവേദോ അണ്ണിന്റെ അപവാദമാകും. ഞാ ഇപ്പൊ ഗണപതിയിൽ നിന്ന് ഗാണപത്യ എന്ന രൂപം വരും. അപ്പം ഗണപതിയിൽ നിന്ന് ഗാണപത്യ രൂപം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അശ്വത്യാദി ഗണങ്ങളിൽപ്പെട്ട എല്ലാ ശബ്ദങ്ങളിൽ നിന്നും വിശേഷിച്ച് മണ്ണുവീച്ചത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഗാണപത്യം പാണിനിയമനുസരിച്ച് നിയമമനുസരിച്ച് ശരിയാകത്തില്ല. പ്രയോഗം ഉണ്ടെങ്കിൽ ആദ്യം പ്രയോഗിച്ച ആൾ ശിഷ്ടനാണെന്ന് പരിശോധിക്കണം. നമ്മൾ പ്രയോഗിച്ചിട്ട് നമ്മൾ ശിഷ്ടന്മാരാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല. പാണിനി, പതഞ്ജലി, കാത്യായനൻ ആ ഗ്രൂപ്പിൽപ്പെട്ടവരായിരിക്കും ശിഷ്ടന്മാർ. പിന്നെ ചില ഋഷിമാർക്കും ഒക്കെ ഒരു കൺസെഷൻ കൊടുത്തിട്ടുണ്ട്. അല്ലാത്തവർക്കൊന്നും ശിഷ്ടനെന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞു അതുകൊണ്ടാണ് ഗാണപദം അശ്വപദം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കത്തില്ല. എങ്ങനെ വരും? ഗാണപത്യം അശ്വപത്യം എന്ന രൂപം വരും, മനുഷ്ടരൂപം വരും. അല്ല, ഗാണപത്യം വരാൻ പാടില്ല. ഏത് വികല്പം എങ്ങനെയാവും? വികല്പം എങ്ങനെ വരും? ഇവിടെ വികല്പം പറയുന്നില്ലല്ലോ. നേ വികല്പമായിട്ടാണോ വിധിച്ചിരിക്കുന്നത്? യമോ എമ്മിൽ ലോപം, അത് വികല്പം. ലോപമാണ് വികല്പമാക്കിയിരിക്കുന്നത്. ദിത്യദിത്യാദിത്യ വികല്പം നിത്യമാണ്. പ്രാഗ്ദിവ്യത വണ്ണം നിത്യമാണ്. ഹലോ യമായും ലോകം വികല്പമാണ്. ഇതുപോലെ ഒരു ലോകം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഏതാണോ അതാണോ ഇതുപോലത്തെ ലോകം? ഇവിടെ പറഞ്ഞു എമ്മിന്റെ പരത്തിൽ എമ്മിരുന്ന ലോപിക്കുന്നു. അതുപോലെ ജരോ ജരി സവർണ്ണ, കല്ലിന്റെ പരത്തിൽ ജര്, അതിന്റെ പരത്തിൽ ജരിരുന്ന ജരി ലോപിക്കും. ഈ രണ്ട് സൂത്രങ്ങളും ഇവിടെ ജരെന്ന് പറയുമ്പം ശേഷസരു വരെ, ഇവിടെ യമ്മെന്ന് വരുമ്പം ഞമ്മങ്ങണം. അപ്പൊ പിന്നെ ലോപിക്കാത്ത ഏതാ ഉള്ളത്? ഹാ. ബാക്കിയെല്ലാം എന്തുവരും? ലോപിക്കും. ഹാ വഴി വ്യത്യാസം ഇത്രയുള്ളൂ, എമ്മിന്റെ പരത്തിൽ യഥാസംഖ്യ എം ഇരിക്കണം. മറ്റടുത്തുള്ളതാണെങ്കിൽ സവർണ ഇരുന്നാൽ മതി. വ്യത്യാസമാണ്. കാര്യം എന്നെല്ലാം എഴുതുമ്പോൾ രണ്ടിയാ ഉപയോഗിക്കാത്ത യമോ എമ്മി വെച്ചാണ്. കാര്യം എന്ന് എഴുതുമ്പോ ഏത് കാര്യം എന്നെല്ലാം എഴുതുമ്പോ രണ്ടിയാ ഉപയോഗിക്കേണ്ടെന്ന് പറയണ യമോ എമ്മി വെച്ചാണ്. ഒരു യാ ലോപിക്കുകയാണ്. കാര്യം കാര്യം ചില സ്ഥലത്ത് രണ്ട് യാവച്ച് എഴുതുന്നതാണ്. അത് ലോപിക്കാത്തല്ല. വിനയോ ദിത്വം ദിത്വം വികല്പമായിരുന്നുണ്ട്. ലോപിക്കുന്നതല്ല. ഗൗരി ഗൗര്യവും അവിടെ കൊടുത്തത് ഏത് സൂത്രമാണ് ദിത്വം വന്നത്? അച്ചോരഹാഭ്യാം ദ്വേ. ഇത് ദിത്വം വികല്പമായി വരുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല. എന്താണോ ലോപം വികല്പമായിട്ട് വരുന്നത്, രണ്ട് രണ്ടാണ്. അത് ദിത്വ പ്രകടനത്തിലും ഇത് ലോപ പ്രകടനത്തിലാണ്. അനുചിച്ച അചോരാഭ്യന്തി എല്ലാം ദിത്വപ്രകടനത്തിലാണ്. അവിടെ ദിത്വം വികല്പമായി വന്നാലും ഗൗര്യവും ഒരു യകാരവും രണ്ട് യകാരവും വരാം. ഇവിടെ ആദിത്യം, ഇവിടെ രണ്ട് യകാരം വരും. ഇവിടെ ലോപിച്ചിട്ട് എൻ്റെ അടുത്ത് യണോ മയോദ്വേ വാച്ചി ദിത്വം വിധിക്കാൻ വേറെ ഒരു സൂത്ര വാർത്തയൊക്കെ ഇവിടെ കൊടുക്കും. സിദ്ധാന്തം തോന്നി വരുന്നതല്ല. വീണ്ടും കൂടുതൽ രൂപങ്ങൾ വരാം. അങ്ങനെ രൂപം ഉണ്ടാക്കി കളിച്ചിട്ട് എന്താ കാര്യം? പ്രയോഗത്തിലൊന്നുമില്ല. അങ്ങനെ ദിത്വങ്ങൾ പറഞ്ഞു പറഞ്ഞ് 200-300 രൂപങ്ങളൊക്കെയാണ് സിദ്ധാന്തോതി ഒരു ശബ്ദത്തിനുണ്ടാക്കിയിരിക്കുന്നു. ദിത്വം ലോകം ഇതിൻ്റെയൊക്കെ വികല്പം, വെറുതെ തമാശ. ഇവിടെ ഒരു വാർത്തകം വരുന്നു, ദേവാദ് എഞ്ഞവും. ദേവശബ്ദത്തിൽ നിന്ന് എഞ്ഞു അഞ്ഞും വരുന്നു. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ ദേവസ്യ അപത്യം എന്ന് വിഗ്രഹിക്കുന്നു. ദേവത്തിൽ നിന്ന് എഞ്ഞു ഞിത്തായുണ്ട് എന്തുവരും? തദ്ദേശോചാമതി ആദ്യപടുത്തി വന്നു. ദൈവ സുപ്രലോപിച്ചു, ദൈവ യാന്നിരിക്കുന്നു, എന്തുവരുന്നു? ബസഞ്ഞ എസ് ജാകാരം ലഭിച്ച ദൈവ്യ ദൈവ്യം അങ്ങനെ സാമാന്യ നമസ്തകം സാമാന്യ നമസ്തകം പല അർത്ഥങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമസ് സാമാന്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് പുല്ലിംഗം ശ്രീലിംഗം നമസ്കലിംഗം എല്ലാത്തിനും വരാം. അജാതിഷ്ടാപ്പ് വന്നിട്ട് എന്തൊരും ദൈവ്യ സ്ത്രീലിംഗത്തിൽ. ദേവശബ്ദത്തിൽ നിന്ന് അഞ്ഞു വന്നു ദേവസ്യ അപത്യം. ദേവായിൽ നിന്ന് എന്തു വന്നു? അഞ്ഞു വന്നു. തദ്ദേശോചാമാതേ ആദിപ്രതി ദൈ വാ യ അകാരം ലോപിച്ചു ദൈവ്യ അഞ്ഞ് ആ ദൈവ അഞ്ഞു വരും. ദൈവ അകാരം ലോപിച്ചു ദൈവം ദേവനിൽ നിന്ന് വന്നത്, ദേവന്റെ കൃപ കൊണ്ട് വന്നത്. എന്താണ് ഭാഗ്യം? സംസ്കൃതത്തിൽ ദൈവശബ്ദത്തിനർത്ഥം ഭാഗ്യം, ഭാഗതേയം, അങ്ങനെയാണ് അർത്ഥം. ഭാഗ്യം എന്ന് പറയുന്നത് ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് വരുന്നതാണ്. മഴ പെയ്യുന്ന ഭാഗ്യമാണ് പഴയകാലത്ത് അങ്ങനെ കരുതിയിരുന്നു. ഇറിഗേഷനൊന്നും ഇല്ലായിരുന്നു. അപ്പം അതിനെ ഭാഗ്യമായി കണക്കാക്കി. ഇന്നെന്തോ ഇന്ദ്രനെ പൂജിച്ചു, ഇന്ദ്രൻ പ്രസാദിച്ചു, മഴ പെയ്തു, അതുകൊണ്ട് അതിന് ദൈവം ദേവനിൽ നിന്ന് വന്നത് അർത്ഥത്തിൽ അതിനെ ഭാഗ്യം എന്ന് പറയുന്നു. അതാണ് ദൈവം ദിഷ്ടം ഭാഗതേയം അമരകോശത്തിൽ. എന്താണ് ദുർഭാഗ്യത്തിനെയും ദൈവം തന്നെയല്ലേ? എങ്ങനെ അനുകൂലമായിട്ടുള്ള അല്ലെങ്കിലും ദൈവം തന്നെയല്ലേ? എങ്ങനെ ഇവ ദൈവം നിഹത്യ കുരു പൗരുഷം ആത്മശക്തിയാ എന്ന് ഏതോ അല്ല. അതിപ്പോ അത് പറയില്ലേ വിധി? ദൈവശബ്ദത്തിന്റെ മറ്റൊരർത്ഥമാണ് വിധി. വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ ഇടിവെട്ടിയാലും പറയും, ഭാഗ്യമൊന്നും അറിയത്തില്ല. വിധി എന്ന് പറയും, അതും ദൈവം. ആരാ ഇടിവെട്ടുന്നത്? ഇന്ദ്രൻ തന്നെ. ലോട്ടറി അടിച്ചാൽ പറയും ഭാഗ്യം. ഇതെല്ലാം ഒരേ അർത്ഥത്തിൽ തന്നെയാണ് സംസ്കൃതി ഉപയോഗിക്കുന്നത്. പക്ഷെ അനുകൂലമായ ഭാഗ്യമെന്നും പൊതുവായിട്ട് വിധിയെന്നും പറയും. പക്ഷെ എന്നാണ് പ്രതികൂലത്തിനാ പൊതുവെ മലയാളത്തിൽ പറയുന്നത്? ഹിന്ദിയിൽ എങ്ങനെയാണ്? അങ്ങനെ പറയത്തുള്ളു. അതും ഇതുപോലെയാണ് വിധിക്കപ്പെട്ടത്. ഒരാളിൽ നിന്നും കിട്ടിയല്ലേ, അതുകൊണ്ടാണ് അവിടെയും വിധി എന്ന് പറയുന്നത്. വിധീയതെ കർമ്മണി വിധി. ഏതാ സൂത്രം പഠിച്ചാണ്? ഉപസർഗേ ഗോഹോ കി വിധീയതെ വിധി. ബഹുഷ്ഠിലോപോ യഞ്ച ബൈസ് എന്ന് പറയുന്ന അമ്പിയാണ് ബൈസ്. ബഹി ഭവ, കാരണം ഒരുപാട് അർത്ഥമുണ്ടല്ലോ, അവിടെ അവത്യാർത്ഥം യോജിക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് ബഹി ഭവ. തത്ര ഭവ എന്നൊരർത്ഥമുണ്ട് അവിടെ ഉള്ളത്. ബഹിഭവയാണ് ഭാഗ്യം. പുറത്തുള്ളത് എന്തുവാകാം? ബാഹ്യൻ, പുറത്തേക്കുന്ന വൃക്ഷം ബാഹ്യമാണ്. ഈ മുറിക്ക് പുറത്തേക്കുന്നതുകൊണ്ട് അത് ബാഹ്യമായി. വാർത്തയപ്രകാരം എന്തോന്ന്? ബഹിശബ്ദത്തിൽ നിന്ന് എന്തുവരും? എഞ്ഞു വരും. ബഹിസാണ് അലവെങ്കിലും അങ്ങനെ അലവ് വിഗ്രഹം എങ്ങനെയാണ്? അത് തന്നെ അഭിയായം ഉണ്ടെന്നോ? അങ്ങനെ കേട്ടില്ല. തത്ര ഭവ, അവിടെ ഉണ്ടായത്. അപ്പൊ എങ്ങനെ അലവ് വിഗ്രഹം എന്നാ ചോദിച്ചത്? ബൈസ് നീ എന്ത് വരുന്നു? എഞ്ഞു വരുന്നു. ബഹിസ് നീ എഞ്ഞു. അതിന് അഭയത്തിൽ, അഭയത്തിൽ സുപ്പുണ്ടല്ലോ. അഭയം എന്ന് പറഞ്ഞാൽ സുപ്പില്ലെന്നാണോ? അഭയത്തിൽ സുപ്പുണ്ട്. വേറെ അർത്ഥമില്ല, വേറെ അർത്ഥമുണ്ട്. സപ്തമി അർത്ഥമല്ലാതെ വേറെ അർത്ഥം വല്ലതും ഉണ്ടോ? സപ്തമി പുറത്ത്. ഇവിടുത്തെ അർത്ഥം എന്താണ്? ബഹിസ് എന്ന് പറഞ്ഞ തത്ര. പക്ഷേ ഇവിടെ സുബോധാതു പ്രാതിപേദിയുടെ ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? അവ്യാദാസുപ്രകാരം അതങ്ങ് ലോപിച്ചു. അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. എന്ത്? ബഹിസ് നീ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിഗ്രഹിക്കണമൊന്നുമില്ല. കാരണം ബൈസ് എന്ന് പറയുന്ന അവയത്തിൽ നിന്നും സപ്തമി വന്നു കഴിഞ്ഞാൽ അതങ്ങ് ലോപിച്ചോളും. പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറയാം, എന്താണ് ബൈസ് തത്ര ഭവ എന്നുള്ള അർത്ഥത്തെ കാണിക്കാൻ. നീ യാ, ഇവിടെ സുബോധാതു പ്രാതിപേദിയുടെ ആവശ്യമില്ല. പ്രക്രിയയ്ക്ക് വേണ്ടി അതും പറയാം, കുഴപ്പമില്ല. അതിൻ്റെ ആവശ്യമില്ല. സുപ്പിൻ്റെയും ആവശ്യമില്ല. പ്രക്രിയയ്ക്ക് വേണ്ടി അതും പറയാം. ചുരുക്കത്തിൽ ബഹിസ് യ ആദ്യ പ്രതി വരുമ്പം ബാഹിസ് യ ബസഞ്ഞ ഉണ്ടാ അല്ലേ? യജ്ഞാതം ആണോ? അപ്പം അത് ലോപിക്കോ വസഞ്ഞുണ്ട് ഈ ഇവിടെ എന്ത് ലോപിക്കും? സൂത്രം ഏതാണ്? ടിലോപം ആണോ സൂത്രം ഏത്? ലോപിക്കുന്ന സൂത്രം ഏത്? ടേഹ എന്നാണ്. ഡിത്തുണ്ട് അവിടെ. ഏതാ സൂത്രം ലോപിക്കേണ്ട? എസ് സിജ് അപ്രകാരമാണ്. എസ് സിജ് അവിടെ പ്രവർത്തിക്കുമോ? ആ അത് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞതെന്ത്? ബൈഷ ടിലോപോ, ടീക്ക് ലോകം വരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ വാർത്തി ഉണ്ടാക്കിയത്. വേറെ നിന്നി വരും അവ്യാനാംഭമാത്ര ടിലോപ. അവയവങ്ങൾക്കെല്ലാം എവിടെ ബസഞ്ചുണ്ടോ അവിടെയൊക്കെ ടിലോപിക്കും. തൽക്കാലം അത് പോരാന്നാണ് വാർത്തകാരന്റെ അഭിപ്രായം. എന്തെങ്കിലും ഉദ്ദേശം കാണും, വെറുതെ പറയത്തില്ല. അതാ പറയുന്നത്, എന്തെങ്കിലും കാണും മനസ്സിലിരിപ്പ്, വെറുതെ പറയത്തില്ലല്ലോ. ഇപ്പൊ എന്ത് വരുന്നു? ടീ ലോപിച്ചു. ഇപ്പൊ എന്തായി? ബഹ് യ ബാഹ്യ പ്രാദേശിക സ്വത്വത്തി ബാഹ്യ സമീപ ബഹിരി എന്നൊരു സപ്തമി എടുത്ത് കഴിഞ്ഞാൽ പുറത്ത് ഉണ്ടായിരുന്നുള്ള പുറത്ത്, അപ്പൊ പുറത്തുനിന്ന് വന്നതെന്നുള്ളത് പഞ്ചമിയിൽ എടുക്കില്ലേ? എങ്ങനെ ബഹിരി ആഗതഹ എന്ന് പറയില്ലേ? അപ്പൊ അത് ബഹിശബ്ദത്തിൽ നിന്ന്, പിന്നെ ബാഹ്യത്തിൽ നിന്ന് വന്നു. ആദ്യം ബാഹ്യം വരണ്ടേ, പിന്നെ അല്ലേ ബാഹ്യത്തിൽ നിന്ന് വരാൻ പറ്റും. അപ്പൊ അതിന് ബഹിരി ആഗതഹ എന്ന് വിഗ്രഹിക്കാൻ പാടില്ലേ? അതങ്ങനെ പറയാൻ പറ്റും. അതങ്ങനെ പറയും, പുറത്തു നിന്ന് വന്നതിന് ബഹി ആഗത എന്ന് പറയും. ബാഹ്യാത് പുറത്തു നിന്ന് വന്നെന്നല്ലേ പറയാൻ പറ്റും. അപ്പൊ വീണ്ടും ബാഹ്യമായതിന് ശേഷമേ പറയാൻ പറ്റും. ആ ബാഹ്യത്തിൽ നിന്ന് വന്നെന്ന് പറയും. പിന്നെ ഇനി അങ്ങനെ ആരെങ്കിലും പ്രയോഗിക്കുകയാണെങ്കിൽ അതിന് ന്യായീകരിക്കാൻ പറഞ്ഞ പറയുന്ന എന്താണ് ഇവിടെ? ബഹി എന്ന് പറയുന്ന ശബ്ദം ബഹിസ്, അത് അധികരണ ശക്തി പ്രധാനമാണ്. എന്നുവെച്ചാൽ എന്താണോ ആ ശബ്ദത്തിന്റെ അർത്ഥം തന്നെ പുറത്ത് എന്നാണ്, ബാഹ്യത്തിൽ എന്നാണ്. പക്ഷെ ഇവിടെ അതിന് അപാദാനർത്ഥപ്രധാനമാണ്, അപാദാന ശക്തി പ്രധാനമാണ്. അപ്പൊ ബഹി എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്ത് നിന്ന് ആഗത. അപ്പോ അങ്ങനെ എന്തു പറയുന്നു? ബാഹ്യാത്. അങ്ങനെയൊക്കെ പറയാം. തദാഗത എന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥത്തെ മാറ്റണം. അതാണ് വ്യാഖ്യാതാക്കൾ ചെയ്യുന്ന ബുദ്ധി. അതിനുള്ള ശക്തി പ്രധാനം എന്ന് പറയുന്നതിന് പറയാൻ അല്ല, അപാദാന ശക്തി പ്രധാനമാണ്. അതിന് തദാഗത പ്രാഗത പ്രത്യേകം അങ്ങനെയൊക്കെ പറയും. അഭ്യാസങ്ങൾ ഈ കപിത്ത, അത് എങ്ങനെ പകരം ഈ കക്കും വരുന്നു, പിന്നെ എന്ത് വരുന്നു? ടിലോപും വരുന്നു. ബഹിസ് ഈ കക്ക്, ഈ കക്കിൽ എന്ത് ശേഷിക്കും? ഈ കക്കിൽ എന്ത് ശേഷിക്കും? കകാരം എന്താ ഇത്താവത്തി ലോപിക്കാത്തത്? അത് ഹലന്തമല്ല, ഹലന്തം ക ആണ്. ക ആണ് ഹല്ല്. അല്ലെങ്കിൽ കകാരം ലോപിക്കത്തില്ലേ? ദശക്വദന്തിദേ ഇത് അതദ്ദിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദിതമാണ്. അതുകൊണ്ടാണോ ലോപിക്കാത്തത്? ആദ്യമായിരിക്കണം, തദ്ദിതമായിരിക്കാൻ പാടില്ല. ഇതൊന്നുമല്ല, ഇത് മധ്യത്തിലാണ് ഈ കക്ക്. അപ്പൊ എന്തായിരുന്നു ബഹിസ് തദ്ദേശോജാമ അതേ വരൂ. എന്തുകൊണ്ട് നിത്യം നിത്യം വേണം, അതുകൊണ്ടാണ് അടുത്ത സൂത്രം. എന്താണ് കിതിച്ച കിതി തദ്ധിതേ ച അചാമാതേ രജോ പ്രതീശ. അതായത് ഞെത്തി ണെത്തി തദ്ധിതത്തിൽ മാത്രമല്ല കിത്തായ തദ്ധിതത്തിനും പരമരിക്കുമ്പോൾ എന്തോരും പഴയതുവൻ തന്നെ ആ ആദ്യച്ചന് വൃത്തി വരുന്നു. അപ്പൊ ഇവിടെ കിത്തായ തദ്ധിതമുണ്ട്, ആണ് കിതി തദ്ധിതേച്ച. അപ്പം ബാഹു ഈക ബാഹിക ഗോരജാതി പ്രസംഗേ യത്ത്, അതായത് ഗോശബ്ദത്തിൽ നിന്ന് അജാതി പ്രത്യയം വരേണ്ട സ്ഥാനത്ത് യത്ത് പ്രത്യയം വരും. എന്ന് പറഞ്ഞാൽ ഗോശബ്ദം ഉണ്ട്, പ്രാഗ്ജീവിത വണ്ണു വരാം അല്ലേ, എന്തുകൊണ്ട് സാമാന്യമാണ്, ഏതർത്ഥത്തിലും വരാമെന്നുള്ളതാണ്. തസ്യ വികാരം, ഗോവിന്റെ വികാരം ഗവ്യം എന്നൊക്കെയുള്ള അർത്ഥത്തെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അണ്ണു വരാം. പറയുന്നു ഗോശബ്ദത്തിൽ നിന്ന് അജാതി പ്രസംഗേ, അജാതി പ്രത്യയങ്ങളുടെ പ്രസക്തി ഉള്ളിടത്ത് അതിനെ ബാധിച്ചിട്ട് എന്ത് വരണം, യത്ത് ഗോയത്ത് വരും. ഗോയാന്തരിക മേസൂത്രം എന്ന് പഴയത് പഴയത് വന്തോ ഈ പ്രത്യേക മറിച്ചു നോക്കിയേ പറയാൻ പറ്റും. ചിലരൊക്കെ ചിന്തിക്കണം എന്താ സാധനം വന്തോ ഈ പ്രത്യേക നമ്മൾ പഠിച്ചതാണ്. ഗോരപത്യാദി യഥാർത്ഥവും വരാം ഗവ്യം. അത് പ്രത്യേകം പറഞ്ഞ അജാതികൾ പ്രാപ്തമായാലേ പറ്റും. മയട്ടിച്ച സൂത്രമുണ്ട് ഗോമയം, അവിടെ അജാതി പ്രാപ്തമല്ല, കാരണം അണ്ണിനെ ബാധിച്ചിട്ടാണ് മയക്ക് വരുന്നത്. ഹേതുമനുഷ്യേഭ്യോ അന്യദരസ്യ രൂപ്യ രൂപ്യപ്രത്യമിരിക്കും ഗോരൂപ്യം. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും വരത്തില്ല എന്നുവെച്ചാൽ അണ്ണിനെ ബാധിച്ചിട്ട് വേറെ ഒരു പ്രത്യയം വിരിക്കുന്ന സ്ഥലത്ത് എത്തു വരത്തില്ല. മറിച്ച് അജാതി പ്രത്യയം വരുന്നിടത്ത് എത്തു വരും. അത് വിശദമായിട്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ മനസ്സിലാക്കും. ഉത്സാദിഭ്യ അഞ്ഞ്, ഉത്സാദി ഒരു ഗണമാണ്. ഈ ഗണത്തിൽ കുറെ ശബ്ദങ്ങളുണ്ട്. അവിടെ ഭൈമി വ്യാഖ്യാതാവ് പറയുന്നത്, ഭൈമി വ്യാഖ്യാതാവ് മാത്രമല്ല നിങ്ങളുടെ പുസ്തകം അതായതുകൊണ്ട് ഞാൻ പറയും കയ്യിലുള്ളതുകൊണ്ട്, ഈ ഗണമേ ശരിയല്ല. ഗണത്തിൽ കൊടുക്കുന്ന ശബ്ദങ്ങളൊന്നും അത്ര ശരിയല്ലെന്ന. എന്തോ ആയിക്കൊള്ളട്ടെ, ഉത്സാദി ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങളിൽ നിന്ന് എന്ത് വരുന്നു, അഞ്ഞു വരുന്നു. ഏതർത്ഥത്തിൽ തസ്യാപത്യം തുടങ്ങിയ അർത്ഥങ്ങൾ. ഉത്സയിൽ നിന്ന് അഞ്ഞു വന്നു കഴിഞ്ഞാൽ എസ് സി ജാകാരം ലഭിച്ച ആദ്യ വൃദ്ധി വന്നിട്ട് ഔസ്സഹ, ഉസ്സൻ എന്ന് പറയുന്ന ഒരാളുടെ പേര്, അയാളുടെ പുത്രൻ എന്ത് വിളിക്കും ഔസ്സൻ. അപ്പോ തദ്ധിതത്തിന്റെ പ്രക്രിയ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ഇനി തദ്ധിതത്തെക്കുറിച്ചുള്ള ചില വിശേഷ കാര്യങ്ങൾ അടുത്ത് വരുന്ന ഭാഗത്ത് പറയും.